പലതരത്തിലുള്ള വയലൻസ്. അതിലൊന്നാണ് ഇമോഷണൽ വയലൻസ് എന്ന് പറയുന്നത്, വൈകാരികമായ ഹിംസ. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നതാണ്. അതായത് ഒരാളെ വൈകാരികമായി ഹിംസിച്ചു കളയുന്നു. വൈകാരികമായി ഹിംസിക്കുന്നത് എന്താണ്? അയാൾക്ക് സ്വയം തോന്നുക ഞാൻ ഉപയോഗമില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഈ തരത്തിൽ അയാള് ചിന്തിക്കത്തക്ക രീതിയിൽ അയാളോട് പ്രവർത്തിക്കുക, സംസാരിക്കുക, പ്രവർത്തിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. സാധാരണഗതി ചെയ്യുന്നത് എന്താണ്? അധ്യാപകർ ചിലപ്പോൾ കുട്ടികളോട് കാണിക്കും, നീ ഒരിക്കലും നന്നാവത്തില്ല, നിരന്തരം പറഞ്ഞുകൊണ്ടേ, നീ പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി വഴക്ക് പറയുന്നില്ല. അതൊക്കെ ചിലപ്പോൾ പറയാം അധ്യാപകർ, ഇങ്ങനെ പോയാൽ നീ പാസ്സാവത്തില്ല, അതൊന്നുമല്ല. നീ ശ്രദ്ധിച്ച് പഠിക്കുന്നു. അപ്പോൾ അതിന് അതിൻ്റെ ആ മിതത്വം വിടുമ്പോഴാണ് അത് ഇമോഷണൽ വയലൻസ് ആവുന്നത്. അപ്പോൾ കുട്ടികളെ നിരന്തരം ശകാരിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ പഠിക്കാൻ മോശമായിരിക്കും. പഠിക്കാൻ മോശമാണെങ്കിൽ അവനെ അത് ഉറപ്പിക്കുക, അവനെങ്ങനെ പഠിക്കണമെന്ന് അവന് പറഞ്ഞു കൊടുക്കുക, അവനെ പ്രോത്സാഹിപ്പിക്കുക, പഠിക്കാനുള്ള ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിന് പകരം നിരന്തരം ശകാരിച്ചുകൊണ്ടേയിരിക്കുക, എന്നെ പഠിപ്പിച്ച പല സാറന്മാരും അങ്ങനെയുള്ള സാറന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പല കുട്ടികളോടും നിരന്തരം അവരെ യൂസ്ലെസ് ആക്കിക്കൊണ്ടേ. അപ്പൊ സ്വയം ഒരുത്തന് ഞാനൊന്നിനും കൊള്ളാത്തവനെന്ന് തോന്നുക, ആ രീതിയിൽ അവനെ അവട് പെരുമാറുന്നതിനാണ് എന്ത് പറയുന്നത്, ഇമോഷണൽ വൈകാരികമായ ഹിംസ എന്ന് പറയുന്നതാണ്. അത് ഈ അധ്യാപകർ മാത്രമല്ല, നിങ്ങളൊരു സ്ഥാപനത്തിൽ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്, ഈ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അവർ കുറച്ച് ബുദ്ധിയും കഴിവൊക്കെ ഉള്ളവരായിരിക്കും. കാരണം അവർ ഈ മണ്ടന്മാരുടെ നേതാവാണല്ലോ, ബുദ്ധിയുള്ളവരുടെ നേതാവല്ല. ഈ മണ്ടന്മാരുടെ നേതാവ് ഈ മണ്ടന്മാരെ എപ്പോഴും വിളിച്ച് ചുറ്റും വരുത്തി അവരെപ്പോഴും ഇങ്ങനെ അപഹസിച്ചുകൊണ്ടേയിരിക്കും ആൾക്കാരുടെ മുമ്പ് വെച്ച്. അന്ന് എനിക്കത് തിരിച്ചറിഞ്ഞിട്ടില്ല, ഇതൊരു ഇമോഷണൽ വയലൻസാണ്. അപ്പൊ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്താ, ഇവർ വിചാരിക്കുന്നത് താൻ ഒന്നിനും കൊള്ളാത്തവനും ഇദ്ദേഹം വലിയ മഹാനുമാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു ഇമോഷണൽ വയലൻസ് ആണെന്ന് അവൻ തിരിച്ചറിയുന്നു. അങ്ങനെ അവനെ ക്രമേണ എന്ത് ചെയ്യുന്നു, അവനെ ഒന്നും കൊള്ളരുതാത്തവനാക്കി അവനെ എന്താണ് വളരെ ദയനീയതയുള്ള ഒരു അടിമയാക്കി മാറ്റുന്നു. അതിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരിതാണ് നിരന്തരം കളിയാക്കുക. നമ്മൾ തമാശയൊക്കെ പറയും, ആൾക്കാർ കളി പറയും, അതൊരു രസത്തിന് വേണ്ടിയിട്ട്, അവരെ വൈകാരികമായി തളർത്താൻ വേണ്ടിയിട്ടല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ തമാശ വേണം, ഒരു ഹ്യൂമർ അത് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലും തമാശ പറയുന്നതിനപ്പുറം ഒരാൾ നിരന്തരം ഇത് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളും, അയാള് ബോധപൂർവം ചെയ്യുകയാണ് മറ്റുള്ളവനെ ഹിംസിച്ചവനെ നിസ്സാരമാക്കുകയാണ്, അവനെ എന്താണ് അടിമയാക്കാൻ വേണ്ടി ചെയ്യുന്നത്, അവന്റെ മനസ്സിന് ആരാധനയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇത് അബദ്ധമാവും, അങ്ങേറെ റിബലുമാവും. അവന്റെ വ്യക്തിത്വത്തെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. അവനെന്ത് പ്രവൃത്തി ചെയ്താൽ ചിലപ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ തെറ്റ് കാണും, അവനെ പർവ്വതീകരിച്ച് കാണിക്കും, അങ്ങനെ ഇങ്ങനെ. അത് ഇമോഷണൽ വയലൻസിന് പലതരത്തിലുണ്ട്. അപ്പൊ ഈ നമ്മൾ ഈ വലിയ ആള് എന്ന് പറയുന്ന ആള് ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധം കാണിക്കും, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അത് നമ്മളെ തലയിൽ കൊണ്ടുപോയി പെട്ടെന്ന്. അയാളുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റം കൊണ്ടാണ് സംഭവിച്ചതെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കും. ഇത് നമുക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഈ ഇങ്ങനെ നടത്തുന്ന ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാമെന്ന് പറയും. ഒരു യാത്രയിലാണ് നമ്മൾ ശരി. ഞാൻ ആ സമയത്ത് കൃത്യസമയത്ത് അവിടെ ചെന്ന് വന്നു. ഇയാള് വരുന്നില്ല. ഞാനൊരു അരമണിക്കൂർ കാത്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആള് വരുന്നത്. ഈ ആള് വന്ന ഉടനെ തന്നെ എന്താ ചെയ്യുന്നത്? ഇയാള് താമസിച്ചു വന്നത് ഇയാളുടെ കുറ്റമാണെന്ന് എനിക്ക് ചിന്തിക്കാൻ അവസരം തരാതെ ഇയാളെന്താ പറയുന്നത്? ഞാൻ എന്റെ പേരിൽ ഞാൻ അറിയാത്ത ചില കാര്യങ്ങൾ എന്റെ പേരിൽ ചില കുറ്റങ്ങൾ പോലെ ഇങ്ങോട്ട് അവതരിപ്പിക്കണം. അപ്പൊ എനിക്കിത് ചിന്തിക്കാൻ പറ്റില്ല. ഒരു 10-15 മിനിറ്റ് അതിനെ കുറിച്ചൊരു സംഭാഷണം നടത്തി. ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ ആയപ്പോ അത് മറ്റേ ട്രെയിനിൽ കറക്റ്റായിരുന്നു. ആ ടിക്കറ്റ് അങ്ങനെ ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ പറയുന്നതുമായിട്ടൊരു ബന്ധവും ഇവിടെ ഇപ്പൊ ഒന്നും പറയേണ്ട കാര്യമില്ല. എന്താ ഇതൊക്കെ പറയുന്നത്? എന്നെ നേരിട്ടങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും എന്നിൽ എന്തൊക്കെ കുറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. 10-15 മിനിറ്റ് കഴിഞ്ഞ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാള് അരമണിക്കൂർ താമസിച്ച് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? മുൻകൂറായി എന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുകയാണ്. വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത്. ഞാൻ നോക്കിട്ട് അത് പറയുന്നതിലൊന്നൊരു കഴമ്പൂ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. കാരണം മിണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെറ്റും. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ഞാനൊരു പൊട്ടനെ പോലെ മണ്ടനെ പോലെ ഞാൻ അഭിനയിച്ചു. അങ്ങനെയാണ് ശരി. അപ്പോ ഏത് രീതിയിലും മറ്റൊരു വ്യക്തിയെ നിസ്സാരവൽക്കരിക്കുക, എന്നിട്ട് താൻ അവിടെ ഒരു അപ്പർ ഹാൻഡ് നേടിയെടുക്കുക തനിക്ക്, എന്നിട്ട് അവരുടെ ഉള്ളിൽ സന്തോഷിക്കുന്നു. ദേവനെ ഞാൻ ഒതുക്കി. ഇതാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർ പ്രയോഗിക്കുന്ന ഒരു സംഭവമാണ്. ബർബർ വയലൻസ് എന്ന് ഇതാണ് ആൾക്കാർ ചീത്ത പറയും. വെറുതെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേ തൊട്ട് ചിലരങ്ങനെയാണല്ലോ. നിരന്തരം ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടേ അത് പറഞ്ഞാലേ ശരിയാകുമെന്നാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ചിലപ്പോൾ കേൾക്കുന്നവരുടെ ചെവി തഴമ്പിക്കും. പിന്നെ അതിന് വിലയില്ലാതെ പറയുന്ന അവർ ഗൗരവത്തിൽ എടുക്കത്തില്ല. എന്നാലും തുടക്കക്കാരൊക്കെ അതൊരുപാട് ബാധിക്കും. കേട്ട് ശീലമില്ലാത്തവർക്ക് വളരെ ഇതായിട്ട് തോന്നും. കേട്ട് ശീലമുണ്ടെങ്കിൽ കൊടുക്കും. നിങ്ങൾ നീണ്ടവരെ പോട്ടി ചെന്ന് തന്നിട്ട് നിങ്ങൾക്ക് അതിശയമായി പോകും. അവിടെ ആൾക്കാർ ഇങ്ങോട്ടും ചീത്ത പറഞ്ഞാൽ സംഭാഷണം നടത്തും. അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. പറയുന്നവനും കേൾക്കുന്നവനും അതിലൊരു പുതുമയല്ല. അതൊരു ചീത്തയല്ല, അവരുടെ സംഭാഷണമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറയുമോ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ അത് ഇവിടെയും ഇങ്ങനെയാണ്. ഇവിടെ കയറി വരുന്ന ഭക്തന്മാരാരെങ്കിലും നിങ്ങൾ കാണുമ്പോൾ വെറുതെ ഒരു ചീത്ത വിളിച്ചാൽ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ അധിക്ഷേപിക്കപ്പെട്ടതായിട്ട് തോന്നും. പക്ഷെ വേറെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. ഇതൊക്കെ സാഹചര്യം അനുസരിച്ചാണ് മാറുന്നു. അപ്പോ ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. സൈക്കോളജിക്കൽ വയലൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്തിനുള്ളതാണ്? ആൾക്കാരിൽ ഭയം ഉണ്ടാക്കുന്നത്. അതാണ് സൈക്കോളജിക്കൽ വയലൻസ് പ്രധാനമായിട്ടും. ചില സാറന്മാർ, ഞാൻ 8-ാം ക്ലാസ്സിൽ ചെന്നു, ഞങ്ങളെ മലയാളം പഠിപ്പിക്കാൻ വന്ന സാർ, അന്നത്തെ ഒരു രീതിയാണ് ക്ലാസ്സിൽ ഒരു വലിയ ചുവരിൽ പടിയും കൊണ്ടു. സാധാരണ രീതിയിൽ പുതിയ കുട്ടികളല്ല, അവരങ്ങോട്ടിങ്ങോട്ട് പോയിട്ട് സംസാരിച്ചു. ആ സംസാരിച്ചവന്മാരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു നിർത്തി രണ്ടും മൂന്നും ഓട്ടി ഭയങ്കരമായിട്ട് അടിയും കൊടുത്തു. സൈക്കോളജിക്കൽ വയലൻസ്, ഭയപ്പെടുത്തുക, കുട്ടികളെല്ലാം നിശബ്ദരായി. പിന്നെ ഈ സാറ് ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ പണിയാണ് വയക്കാൻ തുടങ്ങി. സാറിയുന്നില്ല പിള്ളേർ അന്ന് തന്നെ സാറിന് ഒരൊറ്റ പേരുമുണ്ട്. സാറിന് പിള്ളേർ ഹിംസിച്ചു, അല്ലാതെ പിള്ളേരും ഉണ്ടാതെയെന്ന് വിളിക്കുന്നു. അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന എന്താണ്? സാറിനൊരു ഇരട്ട പേര് വിളിക്കുക. അവർക്ക് അത്രയും പേര് സാറ് കേൾക്കാതെ അത് വിളിച്ചുകൊണ്ടിരിക്കുക. സാറിന്റെ പേരൊരിക്കലും പറയത്തില്ല. ആ സാറിനെ അവർ ഒരിക്കലും റെസ്പെക്ട് ചെയ്യത്തില്ല. ഭയക്കും, ഭയമല്ല ബഹുമാനം. പക്ഷെ ആ സാറ് സ്കൂളിൽ ഉള്ളിടത്തോളം കാലം എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷേ എത്രമാത്രം ബഹുമാനിച്ചു എന്ന് ചോദിച്ചാൽ അധ്യാപകനുള്ള ബഹുമാനമൊന്നും ഉണ്ടാകും. വെറുപ്പാണ്, അയാളെ കാണുമ്പം തന്നെ ആൾക്കാർക്ക് വെറുപ്പാണ്. അയാൾ ക്ലാസ്സിലെ ആൾക്കാരൊന്നും എന്താണ് അങ്ങനെ കുട്ടികളൊന്നും വളരെ ചില പഠിപ്പിസ്റ്റുകളൊക്കെ പഠിക്കുമെന്നുള്ളതല്ല, ബാക്കിയുള്ളവരൊന്നും പഠിക്കാറില്ല. അയാൾക്ക് അന്ന് കൊടുത്ത പേരാണ് ഡേഞ്ചർ. പക്ഷെ അന്ന് മുതൽ ഡേഞ്ചർ എന്നാണ് അറിയപ്പെട്ടത്. പാടി ഭയപ്പെടുത്തുക. അപ്പോ എന്തെങ്കിലും നമ്മൾ ആശയങ്ങൾ പറയുക, അപ്പുറം വ്യത്യാസം വരുമ്പോൾ ഈ ഭയപ്പെടുത്തൽ. അങ്ങനെ ഭയപ്പെടുത്തി നിർത്തുമ്പോ, ഈ ഭയപ്പെടുത്തുമ്പോ ചിലരെന്ത് ചെയ്യും? ഭയപ്പെടുന്ന ചെന്നങ്ങ് കീഴടങ്ങും. ചിലരങ്ങനെ അല്ല, ശക്തമായി എതിർക്കും. എന്നെ പണ്ടുകൂടെ ഒരു സ്വാമി ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു കേരളത്തിൽ ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഞാൻ പോയി സാഷ്ടാംഗം പ്രണമിക്കുമെന്നാണ് വിചാരിച്ചത്. നമ്മൾ പ്രണമിച്ചിട്ടുള്ളതാണ്. പറഞ്ഞ കളി പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ തെരുവ് കൊണ്ടുകളുടെ ഭാഷയാണ്, ആ ഭാഷയുണ്ട്. നേരിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ സ്വയം വിചാരിക്കുന്ന തനിക്കെന്തോ അമാനുഷികമായ ശക്തിയുണ്ടെന്നും ഭയന്ന് പിന്മാറി, അങ്ങനെ ഭയന്ന് പിന്മാറിയവരാണ് ബാക്കി കൂടെ കിടക്കുന്ന ഒട്ടുമുക്കാർ കയറുക്കാൻ പോയിട്ട്. അതാണ് സൈക്കോളജിക്കൽ വയലൻസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ ഭയപ്പെടുത്താൻ നോക്കുകയാണ്. ഭയന്നില്ലെങ്കിൽ അത് അപകടമാണ്. ഭയന്നാ ശരി, വിജയിച്ചു. ഭയന്നില്ലെങ്കിലോ? അവിടെയാണ് പ്രശ്നം. ഇതൊക്കെ മൃഗങ്ങളോട് ചെയ്യുന്നതാണ്, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്നതാണ്. ഇപ്പൊ സർക്കസ് കൂടാരത്തില് ആനയും കടുവയും പുലിയും ഒക്കെ അവൻ വരച്ച വരി നിർത്തുന്നത് ഈ ഇത് സൈക്കോളജിക്കൽ വയലൻസ് ആണ്. അതിന്റെ മാനസികമായി കീഴ്പ്പെടുത്തുകയാണ്. ശരീരം വലുതാണ്, ക്രൂരതയുണ്ട്, മാനസികമായ ശക്തി. പക്ഷേ വയലൻസ് കൊണ്ടാണ് അതിനെ അങ്ങ് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ വയലൻസ് ഉണ്ട്. അതെന്ത് ചെയ്യും? ചിലപ്പോ കയറി അതൊന്ന് പ്രതികരിക്കുക, അപ്രതീക്ഷിത. അങ്ങനെയാണ് ഈ സർക്കസ് കൂടാരത്തിൽ എത്രയോ മൃഗങ്ങൾ അവരുടെ ട്രെയിനേഴ്സിനെ കൊന്നിട്ടുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ വെച്ച്. ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ സൈക്കോളജിക്കൽ വയലൻസ് എന്ന് പറയുന്നത് എപ്പോഴും വിജയിക്കില്ല, ചിലപ്പോൾ വിജയിക്കും. അത് ചെയ്യാൻ പാടില്ല. ഇതൊന്നും മനുഷ്യൻ മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ പറയുന്നത്. നമ്മളും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഫിസിക്കൽ വയലൻസും സൈക്കോളജിക്കൽ വയലൻസും. അതായത് ഞാൻ കുറച്ച് പിള്ളേരെ ഉള്ളു. അപ്പോ ഒരു മോശ സാഹചര്യത്തിൽ നിന്ന് വന്ന പിള്ളേരാണ്. അപ്പൊ ഇവരെ നന്നാക്കി എടുക്കണമെന്ന് എനിക്ക് ഭയം വലിയ വലിയ ആഗ്രഹം, അതിരു കവഞ്ഞ ആഗ്രഹം. ഇവരുടെ അച്ഛനും അമ്മയും വിചാരിച്ച് നടക്കാത്ത കാര്യമാണ്. അപ്പൊ ഞാനെന്ത് ചെയ്യും? ആദ്യം അവരുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു. ഇവിടെ തന്നെ ഒരു പയ്യനെ ഞാൻ എടുത്തിട്ട് അടിച്ചു. അപ്പൊ ഞാൻ എല്ലാം ചെയ്തു കൊടുക്കും. യവന്മാരെന്താ ചെയ്യുന്നു? യവന്മാര് സ്കൂളിൽ പോയി കഞ്ചാവ് കച്ചവടത്തിന് പോകും. അതൊക്കെ അവർക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. കഞ്ചാവിന്റെ ഏജൻസി പണി ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് സഹിക്കും. നമ്മളെ യവന്മാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് അവന്മാർക്ക് വസ്ത്രവും ആഹാരവും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തുമ്പോൾ യവന്മാർ ചെയ്യുന്ന ഇതാണ്. നമ്മളറിയും ചെയ്യും, അടുത്തല്ലേ. അപ്പൊ ഞാൻ ഇവന്മാരെ പിടിച്ചടിക്കും. അപ്പൊ ഈ അങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വയലന്റ് ആകുകയാണ്. ഞാൻ തന്നെ എന്നെ തന്നെ ശ്രദ്ധിച്ചു, ഇവരടിക്കുന്ന സമയത്ത് എന്റെ മനസ്സ് വയലന്റ് ആകുകയാണ്. അപ്പൊ ഇതെന്താ ഒരു പരിഹാരം? ഞാൻ പണിയെ അങ്ങ് നിർത്തി. നമ്മൾ ചെയ്യാൻ പോയിട്ടല്ലേ, നമ്മൾ ഈ ഇവരെ നന്നാക്കാൻ പോവുകയും നമ്മൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വയലന്റ് ആകുന്നത്. തല്ലുക എന്ന് വെച്ചാൽ നമ്മൾ വയലന്റ് ആകുകയാണ്. അവന്മാരെന്ത് ചെയ്യുന്നു? വീണ്ടും ഇതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഞാനും ഒഴിവാക്കി, ശരിയാവില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വയലൻസ് കാണുന്നിടത്ത് ഒന്നുകിൽ നമ്മളതിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒഴിയുക. ഈ രണ്ട് വഴിയാണ്. രണ്ടു വഴിയും നമ്മുടെ മുന്നിലുണ്ട്. അവിടെ ഞാനെന്ത് ചെയ്തു? എനിക്ക് ഒഴിവാക്കാൻ പറ്റിയ കാര്യമായതുകൊണ്ട് ഒഴിവാക്കി. അപ്പൊ ഞാൻ വയലന്റ്, അതിനുശേഷം ഞാൻ ഫ്രീയായി. എന്റെ മനസ്സിൽ പിന്നെ വയലൻസ് വരുന്നില്ല, ഞാൻ വളരെ ശാന്തമായി. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വന്നു പോകും. കാരണം നമുക്ക് ഇവരോട് വലിയ ആത്മാർത്ഥയാണ്. നമ്മൾ ഈ ആത്മാർത്ഥം ഓടുന്നതാണ് എപ്പോഴും കുഴപ്പം. ഇവരെയൊക്കെ നന്നാക്കിയാണ്. കൊണ്ടൊരു പയ്യൻ കൂടെ എടുത്തിട്ട് ഞാനിട്ട് അടിച്ചു. അമ്മയാൻ സ്വാമി കൊന്ന് എന്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഞാൻ അടിക്കുന്നതാണ്. ഒരു രക്ഷയില്ല. മോഷണം മോഷണം മോഷണം. അവന് ഞാനൊരു പേഴ്സിൽ കുറെ പണം ഇട്ട് അവന്റെ കൈ കൊടുത്തു മോട്ടിക്കായിരിക്കും. ആ പൈസ അവൻ അവിടെ വെച്ചിട്ട് വേറെ ആൾക്കാരുടെ മുറിയിൽ പോയി പൈസ എടുത്തു. നമുക്ക് ദേഷ്യം വരായിരിക്കും. മനുഷ്യന് ഇവിടെ പോയെന്നൊരു കിട്ടും. പക്ഷെ ഞാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ പശ്ചാത്താപം പോകും. ഇത്രയും വേണ്ടിയിരുന്നു. പക്ഷെ കാര്യങ്ങൾ ശരിയാകണമെന്ന് നമ്മളൊരു വാശി മനസ്സിൽ വരുമ്പോൾ ഈ വയലൻസ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. പിന്നെ അത് അങ്ങനെ കുറച്ച് ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കാവ്യച്ചുണ്ടാക്ക. ഇപ്പോഴാണെങ്കിൽ ഞാൻ അങ്ങനെ ഉപയോഗിച്ച് ചെയ്യത്തില്ല, ശ്രദ്ധിക്കത്തേയില്ല. പിന്നെ അങ്ങനെ വയലൻസ് ഉള്ളവരെ അവരെ താമസിപ്പിക്കേണ്ട സ്ഥലത്ത് താമസിപ്പിച്ച് അവരെ നല്ല സൈക്കാട്രിസ്റ്റുകളോ സൈക്കോളജിസ്റ്റുകളോ കൗൺസിലേഴ്സോ ഒക്കെ കൗൺസിൽ ചെയ്ത് ഒക്കെ മാറ്റിയാ മാറ്റി. സാറിന ദുർഗുണ പരിഹാര പാഠശാലകളിൽ നിന്ന് പുറത്തു വരുന്നവരെല്ലാം ദുർഗുണമായിട്ടാണ് വരുന്നത്. അവരൊരിക്കലും നല്ലവരായിട്ട് പുറത്തു വരുന്നത് വളരെ അപൂർവം. ജയിലിൽ കള്ളന്മാരെ അടച്ചിട്ട് കഴിഞ്ഞാൽ 99% അവര് അതിനകത്ത് എല്ലാവരും കൂടെ കൂടി ചേർന്നിരുന്ന് പുതിയ മോഷണം പ്ലാൻ ചെയ്തിട്ടാണ് പുറത്തു വരുന്നത്. അല്ല, അവരവിടെ നിന്ന് മാനസിക പരിവർത്തനം വന്ന് വരുന്ന 1% പുറത്തിറങ്ങി അവരെല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യും? വലിയൊരു ഗ്യാങ്ങായി പുതിയ മോഷണം. ഇതുവരെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ വയലൻസ് എന്ന് പറയുന്നത് നേച്ചറാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. അവരുടെ ജീനിലുള്ള സംഗതിയാണ് അത്. വയലൻസിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. പിന്നെ മറ്റൊന്നാണ് സ്പിരിച്വൽ വയലൻസ് എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് സ്പിരിച്വൽ വയലൻസ്. അപ്പൊ ജനങ്ങൾക്ക് കുറെ വിശ്വാസങ്ങളുണ്ട്. അത് പാരമ്പര്യമായി അവരടിച്ചേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസങ്ങളാണ്. ഈ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് സ്പിരിച്വൽ വയലൻസ്. ഇപ്പൊ തന്നെ ഒരു വീട്ടിലൊരു മരണം നടന്നു. അപ്പം വരത്തി അവരെന്നോട് ചോദിച്ചു, ഇനിയിപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഏത് പൂജ ചെയ്യണം, ഏത് ജ്യോതിഷരെ കാണണം, എന്ത് പ്രായച്ചിത്തം ചെയ്യണം, അതിനു വേണ്ടിയിട്ട് അവരെന്തും മുടക്കാൻ തയ്യാറാണ്. ഞാനവരെ കുറെ പ്രയാസപ്പെട്ട് കാര്യം പറഞ്ഞു മനസ്സിലാക്കി. ഒരു പൈസ ഇതിനുവേണ്ടി മുടക്കില്ല. മരണം ഒരാളുടെ ആയുസത്തി മരിച്ചു. ഇതിന്റെ പുറകിൽ നിങ്ങൾ കാശും കൊണ്ട് കിടന്നു. അപ്പോ അവര് നിങ്ങളോട് കാണിക്കുന്ന സ്പിരിച്വൽ വയലൻസ് ആണ്. നിങ്ങളുടെ പണം ചൂഷണം ചെയ്യുന്നു, നിങ്ങളുടെ മാനസികമായ ഒരു അടിമത്തം ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ, പിന്നെ അത് മാത്രമല്ല, അവഴിക്ക് ചിന്തിക്കുന്നവന് പിന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആ ജീവിതത്തിൽ അവരുടെ ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കും. അവന് ഒരിക്കലും സമാധാനം ഉണ്ടാകും. ഞാൻ ചെയ്ത കർമ്മം പോരാത്തോണ്ടാണോ, അല്ലെന്തെങ്കിലും ന്യൂനം തോന്നുന്നോണ്ടാണോ, എന്നാ ഇനി വേറെടുത്ത് പോകണം, എവിടെ പോയി ചെയ്യാം, കാശിയിൽ പോകണോ, ഗയയിൽ പോകണോ, അവിടെ പോകണോ ഇവിടെ പോകണോ, എന്ത് പ്രായച്ചിത്തം ചെയ്യണം, എന്ത് പൂജ ചെയ്യണം, ഇതിങ്ങനെ അലഞ്ഞു കിടക്കും ജീവിതകാലം മുഴുവൻ. എന്നാലും അവന് സമാധാനം വരുത്തുമില്ല, ഇവരോരോന്ന് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അതിനാണ് സ്പിരിച്വൽ വയലൻസ് എന്ന് പറയുന്നത്. ആൾക്കാർക്ക് വിശ്വാസമുണ്ട്, ശരി, അവര് അങ്ങനെ ഒരു ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യാം. പക്ഷെ അത് അവരെ ചൂഷണം ചെയ്യാം, അവർ സമ്പത്ത് അടിച്ചു മാറ്റാതെ അത് ചെയ്യാം. ഇത് പൂജാരി എന്താ ചെയ്യുന്നത്, അവന്റെ സമ്പത്ത് മുഴുവൻ കൈവശപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇവൻ അങ്ങനെ അർമാദിച്ച് ജീവിക്കുകയാണ്, പണവും മദ്യവും എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട്. അതവന്റെ കയ്യിലിരിക്കുന്ന കാശൊക്കെ ക്രമേണ ക്രമേണ പലരുടെ കയ്യിലായിട്ട് പോവുകയാണ്. അത് പാടില്ല. സ്പിരിച്വൽ വയലൻസ്. പിന്നെ അത് ഒരുപാട് ഒരാൾക്ക് ആധ്യാത്മികമായ ഒരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന്റെ പേരിൽ എന്താണ് അവരെ സ്വാധീനിക്കുക, സ്വാധീനിച്ചിട്ട് അവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക, സാമുദായികമായി ഉപയോഗിക്കുക, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അവരുടെ വിശ്വാസങ്ങളെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ദോഷമൊന്നും പറയാനില്ല. ചിലപ്പോൾ ചില വിശ്വാസങ്ങൾ മനുഷ്യന് അവന്റെ നന്മയ്ക്ക് ഉപകാരപ്പെടും, അതിന് ദോഷം പറയാനില്ല. അവന്റെ വിശ്വാസങ്ങള് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ് സ്പിരിച്വൽ വയലൻസ്. ആത്മീയമായ ഹിംസ. ഇതിനെ തന്നെയാണ് റിലിജിയസ് വയലൻസ് എന്ന് പറയുന്നത്. അങ്ങനെയും പറയും. കുറച്ചുകൂടെ ഒരു വ്യാപ്തിയിലാണ് ഇപ്പോൾ ഒരു ഫത്വകൾ ഇറക്കുക, ഊരുവലക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഒരു കുടുംബത്തെ ഊരുവലക്ക്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഹിംസകളാണ്. എന്താണ് ഇടയലേഖനം വായിക്കുക, വായിച്ചാൽ പിന്നെ ആ ഇടവകയിലുള്ള ഒരു മനുഷ്യരും പിന്നെ അവരുമായിട്ട് സഹകരിക്കത്തില്ല, അവർ ഒറ്റപ്പെടും. അവർ കുറ്റക്കാരനാണെന്ന് ഈ പുരോഹിതനാണ് തീരുമാനിക്കുന്നത്. അവർ കുറ്റം ചെയ്തില്ല എന്നുള്ളത് ഒരു കോടതിയോ അങ്ങനെയൊന്നും തീരുമാനിക്കുന്നു. കോടതി തീരുമാനിച്ചാൽ ശരിയായിരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നിരപരാധികൾ ജീവിതകാലം മുഴുവൻ ഒറ്റപ്പെടലിൽ കഴിയേണ്ടി വരും സമൂഹത്തിൽ അവർക്കൊരു. അതൊക്കെ സ്പിരിച്വൽ വയലൻസ് ആണ്. ഒരു മതസംഘടന ഒരു കുടുംബത്തെ വിലക്കേർപ്പെടുത്തും, അത് ആ മതസംഘടനയ്ക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ടാണ്, രാജ്യത്തിന്റെ നിയമത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടോ സമൂഹത്തോടെ അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല. മതസംഘടനയുടെ പരിധിയിൽ നിന്നില്ല, അവർക്ക് പരിധിയിലാക്കാൻ പറ്റി. അവരങ്ങനെ ചെയ്യുന്ന റിലിജിയസ് വയലൻസും സ്പിരിച്വൽ വയലൻസും. അപ്പോ അഹിംസ പ്രചരിപ്പിക്കുന്നവർ ഇത്ര ഹിംസകളെ അവർ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാട് ഇത്ര ഹിംസകളും ധാരാളം കാണുന്നുണ്ട്. നമ്മളും ചിലപ്പോൾ അത് ഇടപെടുകയും ചെയ്യും. നമ്മളും ഇതൊക്കെ ചെയ്തും പോവും അറിയാതെ, ഇതാണെന്ന് തിരിച്ചറിയാതെ. ഇതുപോലെ പലതും ഉണ്ട്, ഞാൻ പ്രധാനപ്പെട്ട മൂന്നാലെണ്ണം പറഞ്ഞു. അഹിംസ എന്താണ് എന്ന് നമ്മൾ പ്രചരിപ്പിക്കണമെങ്കിൽ എന്ത് അഹിംസയല്ല, എന്താണ് ഹിംസ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ശരിയായ ബോധം വേണം. എന്നാലേ നമുക്ക് അഹിംസയുടെ രീതി ജീവിക്കാൻ പറ്റും. ഈ പറയുന്നതിന്റെ ചുരുക്കം അങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ പലപ്പോഴും ഹിംസാത്മകമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാകും. അതാണ് എന്റെ പ്രയോജനം. അതെയോ? ഇനിയുണ്ട്. ശരി.